അടുത്ത് വരുന്നത് തോഹോഷി, ഇഷ്ടത്വത്തെ നിഷേധിക്കുകയാണ്. നോക്കണം, പുസ്തകത്തിൽ നോക്കണം എങ്ങനെയാണ്, നാളെ നോക്കണം. തോഷി നഷ്ടത്വം തവർഗത്തിന്റെ പരത്തിൽ ഷകാരമിരുന്നു കഴിഞ്ഞാൽ ഷ്ടത്വം വരത്തില്ല. കൃഷ്ണാഷ്ടമിനെ നിഷേധിക്കുന്നതാണ്. കൃഷ്ണാഷ്ടമം നിഷേധിക്കുന്ന വേറൊരു സൂത്രമാണ് ഏത്? ന പദാന്ത തോരണ. അതുപോലെ നിഷേധിക്കുന്ന മറ്റൊരു സൂത്രം ഇതും 43. ഇതെല്ലാം ത്രിപാദി വരുന്ന സൂത്രങ്ങളാണ്, മറ്റ് 41. അപ്പോൾ പൂർവം പ്രതിപരശാസ്ത്രം അസിദ്ധം, ഇത് അസിദ്ധമാണ്. പക്ഷേ അപവാദോ വചനപ്രാമാണ്യ കൊണ്ട് സിദ്ധമാകും. ഷ്ടത്വം വരത്തില്ല. സൻ ഷഷ്ടാന്നിരിക്കുന്നു. സൻ തുഹോ ഇവിടെ തവർഗം, തവർഗത്തിൽപ്പെടുന്നതാണ് സന്നിലെ നകാരം. അടുത്ത് ഷീയുടെ യോഗം വന്നിരിക്കുന്നു. ഷീ പരമിരിക്കുന്നു. ഇപ്പൊ തവർഗത്തിൽ നിന്നും ഷകാരം പരമിരിക്കുന്നു. സൂത്രം നിന്ന് കിട്ടുന്നത് സ്പഷ്ടമായോണ്ടാണ് കൂടുതലൊന്നും എഴുതാത്തത്. തവർഗത്തിലെ ഒരു വർണ്ണം നകാരം, അതിൽ നിന്നും ഷകാരം, ഷഷ്ടയിലെ ഷകാരം പരമിരിക്കുന്നു. ഇവിടെ ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരണം? സണ് ഷഷ്ട എന്ന് പറഞ്ഞു. ഇവിടെ വരണം. പക്ഷെ അത് വരുന്നില്ല, നിഷേധിച്ചു. ഇതും തോഷി നിപദാന്തോരണ ശാത്ത്, ഇതിനൊന്നും അധികം ഉദാഹരണങ്ങളില്ല. പക്ഷെ സ്തോസിനാശുഷ്ണാശു ധാരാളം വരുന്നതാണ്. ആ രണ്ട് സൂത്രവും അറിഞ്ഞിരുന്നാൽ തന്നെ സന്ധി നമുക്ക് വരും. മറ്റുള്ളതൊക്കെ അപൂർവങ്ങളായി വരുന്നതാണ്. ജലാം ജസു അന്തേ പദാന്തേ ജലാം ജസ്യു വാഗീസഹ പദാന്തത്തിലെ ജല്ലുകൾക്ക് ജസ് വരും. ജല്ലെന്ന് പറയുമ്പോൾ ഏതൊക്കെ വർണ്ണങ്ങൾ വരും? ജലഞ്ഞ് ഘടദേശ ഘടദേശ എണോ അന്തസ്ഥ എണ്ണം, അതൊഴികെ ബാക്കിയെല്ലാം വരും. ഇപ്പൊ പദത്തിന്റെ അന്ത്യത്തിൽ ജല്ലൽ ശശസ്വരു ഹല്ല് വരെയുള്ള വർണ്ണങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ അതിന് ഇതുവരും. അങ്ങനെ പൊതുവായി പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഇപ്പോ പദാന്തത്തിൽ ഹായ് ഇരുന്നു കഴിഞ്ഞാൽ അതിന് വേറെ സൂത്രമുണ്ട്. സായിരുന്നു കഴിഞ്ഞാൽ സസജുഷു വരും. ഷ വരുന്നു കഴിഞ്ഞാൽ അതിന് വേറെ സൂത്രമുണ്ട്. അപ്പൊ അതൊക്കെ അപവാദങ്ങളാണ്. ഇപ്പോ ജല്ലിരുന്നാൽ എല്ലായിടത്തും ജസ്സി വരുമെന്ന് എടുക്കരുത്. അപവാദ സൂത്രങ്ങൾ ഒഴികെ ബാക്കിയുള്ള സൂത്രങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കണം. വാക്ക് എന്നുള്ളത് വാച്ച് എന്നുള്ള വാക്കായി മാറുന്നതാണ്. ആ പ്രക്രിയ നമ്മളിനി പഠിക്കണം. ഇപ്പൊ വാക്കെന്നിരിക്കുന്നു, പദാന്തത്തിലായി കകാരം ജല്ലിപ്പെടുന്നതാണ്. അത് ജശു, ജശു വരുമ്പോൾ കകാരത്തിന് കകാരം വരും. സ്ഥാന അന്തരിതമാപ്രകാരം സ്ഥാനിയുടെ സ്ഥാനം എന്താണ്? കണ്ഠ. കണ്ഠസ്ഥാനമുള്ള ആദേശത്തിൽ ഏതാണ്? അത് കകാരം വരുന്നു. വാഗ് ഈശു ഇവിടെ സ്ഥാന അന്തരിതമാപ്രവൃത്തി. യരോ അനുനാസിക അനുനാസികോ വ യരഹ പദാന്തസ്യ അനുനാസിക വരെ അനുനാസികോ വാസ്യാവ് പദാന്തസ്യരഹ. ഒരു പദത്തിന്റെ അന്ത്യത്തിൽ എരില വർണ്ണം വേണം, അതിനനുനാസികം പരമിരിക്കും. എന്നു കഴിഞ്ഞാൽ പൂർവത്തില് ആ എരിന് അനുനാസികം വികല്പമായി വരും. ഏതത് മുരാരി എന്നിരിക്കും. ഏതത് മുരാരി ഏതത് ശബ്ദം എന്തകാരം തോന്നണം. ജലാഞ്ജശോന്തി വന്നു കഴിഞ്ഞാൽ എന്തകാരം തന്നെ. പിന്നെ അവിടെ നോക്കേണ്ടത് ഖരിച്ച വരും എന്നുള്ളതാണ്. ഖരിച്ച ഇവിടെ വരുമോ? എന്തുകൊണ്ടത് ഖരില്ല വരും. അപ്പൊ അത് വരത്തില്ല. ഏതത് മുരാരി എന്നിരിക്കുമ്പോൾ ദകാരം എരിൽ പെടുമെന്ന് നോക്കണം. എരെന്ന് വരുമ്പോൾ ഹയവരുടെ യാമുതൽ ശഷസര് എന്ന് വെച്ചാൽ ഹകാരം ഒഴികെ എല്ലാം ഉണ്ടാവില്ല. എരിന്റെ പരത്തിൽ അത് പദത്തിന്റെ അന്ത്യത്തിലാണ്. ഏതത് പദമാണ് പദത്തിന്റെ അന്ത്യത്തിലാണ്. പരത്തിലിരിക്കുന്ന മകാരം അനുനാസികമാണ്. ഏ സൂത്രപ്രകാരം? ഏത് സൂത്രപ്രകാരം? മുഖനാസികാവചനോ. സൂത്രം ചോദിച്ചാൽ സൂത്രം തന്നെ പറയണം. മുഖനാസികാവചനോ അനുനാസികപ്രകാരം ഇത് അനുനാസികമാണ്. അപ്പം അനുനാസികം പരമേരിക്കുമ്പോൾ പദത്തിൻ്റെ അന്ത്യത്തിലുള്ള ആ ദകാരത്തിന് അനുനാസികം വരിച്ചു. അപ്പം അനുനാസികതെന്ന് നമുക്കറിയാം, മുഖനാസികാവചനോ അനുനാസിക. അപ്പം അനുനാസികങ്ങൾ ഒരുപാടുണ്ട്. സ്വരങ്ങളിൽ തന്നെ അനുനാസികങ്ങളുണ്ട്. വ്യഞ്ജനങ്ങളിൽ ഞമ്മം കാണാൻ അനുനാസികമുണ്ട്. അനുസ്വാനം അനുനാസികമാണ്. ഒരുപാടുണ്ട്. അപ്പൊ അവിടെ സൂത്രം വരും. സ്ഥാനാന്തരം എന്ന് വന്നിട്ട് പറയും. സ്ഥാനിയോട് യോജിച്ച് അനുനാസികത്തെ എടുക്കണം. അപ്പൊ ആദ്യ സ്ഥാനം നോക്കുക. ദാഴിയുടെ സ്ഥാനം എന്താണ്? ദന്താഹ. അപ്പൊ ഈ വരുന്ന അനുനാസങ്ങളിൽ ദന്തസ്ഥാനമുള്ള ഏതാണ്? നകാരം. അപ്പൊ നകാരം വന്നു. ഏതന് മുരാരി വാ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് വികല്പമാണ്. വരാത്ത പക്ഷത്തിൽ ഏതത് മുരാരി. ലുത്തുല്ലസാന ദന്താഹ. ലകാരത്തിനും ഇവിടെ ദായാണിരിക്കുന്നു. അതും വരേണ്ടതാണ്. കാരണം ദകാരം ദകാരം എന്ന് പറയുന്നതിന് ദന്തസ്ഥാനമാണ്. ഏത്? ആ ഷ്രീ ഉണ്ട്. ദന്ത അത് അനുനാസികമല്ല. ഋഗിൽ അനുനാസികമുണ്ട്, ഋഗിനുണ്ടല്ലോ അനുനാസികമായ രൂപങ്ങൾ. പിന്നെ അല്ലുണ്ട് അനുനാസിക അനനുനാസിക ഭേദേന യാവാല ദിധ. പക്ഷേ അത് അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ നോക്കേണ്ടത് അഭ്യന്തര പ്രയത്നം യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് തന്നെ. പിന്നെ അവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട് എന്താണോ സ്ഥാനേ അന്തരതമ അങ്ങേറ്റ സാദൃശ്യങ്ങൾ വരണമെന്നാണ്. അന്തരതമ എന്ന് വെച്ചാൽ സദൃശ തമം, സാദൃശ്യം മാത്രം പോരാ സദൃശ തമമായിരിക്കണമെന്ന് പറയുന്നുണ്ട് അന്തരതമാന്നുള്ളത്. അങ്ങനെ ഒരു സമാനം പറയാം, സദൃശ തമമായിരിക്കും. സാദൃശ്യം മാത്രം പോരാ, സദൃശ്യം സാദൃശ്യം വരുമ്പോൾ എല്ലാത്തിനുമുണ്ട് സാദൃശ്യം. പക്ഷെ ആ വർഗത്തിൽപ്പെട്ട എന്നുള്ള നിലയ്ക്ക് സദൃശത്വമമായിരിക്കുന്നത് നകാരം, ലകാരം വർഗത്തിൽപ്പെടുന്നില്ല. പിന്നെ അതിന് വേറെ സാദൃശ്യം എന്താ ഉള്ളത്? ഇതെല്ലാം സ്പർശങ്ങളാണ്, ആഭ്യന്തര പ്രയത്നം. തകാരത്തിന്റെ ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നത് സ്പർശം, നകാരത്തിന്റെ ഈ സ്പർശമാണ്. മറ്റേതിനെ രണ്ടിനും അത് ചേരത്തില്ല. അപ്പൊ സദൃശ തമം എന്ന് നോക്കുമ്പം വർഗാക്ഷരമയത്തിനെ വരാൻ പറ്റും. സാദൃശ്യം എല്ലാ തരത്തിലും വന്നാൽ അതിനും വരാം, പക്ഷെ അത് വരുന്നില്ല സ്പർശങ്ങളായതുകൊണ്ട്. വേറെ കാരണമൊന്നുമില്ല, സാദൃശ്യതമമായി ഏറ്റവും തരത്തിൽ സാദൃശ്യം വരുന്നു, അതല്ലാത്തോണ്ട് വരുന്നു. അവിടെ തന്നെ ഒരു വാർത്തയും പറയുന്നു, പ്രത്യേക ഭാഷായാം നിത്യം. ഭാഷയിൽ എന്ന് വെച്ചാൽ ലൗകിക ഭാഷയിൽ പ്രത്യയം പരമരിക്കുകയാണെങ്കിൽ, പ്രത്യയം എന്ന് പറഞ്ഞാൽ പ്രത്യയം പരമരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യയത്തിന്റെ അവയവമായ അനുനാസ്യം പരമരിക്കുക, അങ്ങനെ എടുത്താൽ മതി. ലൗകിക ഭാഷയിൽ പ്രത്യയത്തിന്റെ അവയവമായ അനുനാസികം പരമിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് അനുനാസികം നിത്യമായിട്ട് വരും. വാർത്തികാനം പറയും. അതങ്ങനെ പറയാൻ കാരണം മറ്റു ചില സ്ഥലങ്ങളുണ്ട് അവിടെ വികല്പമായിട്ടല്ല, തത് മാത്രം മാത്രച്ച് പ്രത്യയം വന്നിരിക്കുകയാണ്. തത് മാത്രാന്നിരിക്കും, പിന്നെ മാത്രം ഒന്നാവും. തത് മാത്ര എന്നിരിക്കുന്നു. തത് മാത്രാന്നിരിക്കുമ്പോൾ മാത്ര എന്ന് പറയുന്ന പ്രത്യയമാണ്. അപ്പോൾ പ്രത്യയത്തിന്റെ അവയവമായ മകാരം പരമരിക്കുന്നു, വേറൊന്നിച്ച് അനുനാസികം. അപ്പോൾ പൂർവ്വത്തിൽ മുമ്പ് വന്നതുപോലെ തന്നെ തകാരത്തിന് നകാരം വരും, പക്ഷേ അത് നിത്യം എന്ന് പറഞ്ഞാൽ വികല്പമല്ല, ഒരു രൂപയും വരും. തത് മാത്രമൊന്നും വരത്തില്ല, കാരണം അത് ഒറ്റ പദമാണ്. തന്മാത്രം എന്ന് പറയുന്ന ഒരു പദമാണ്, തദേവ തന്മാത്രം എന്ന് പറയും. അത് മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് തന്മാത്രം എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. അതുപോലെ ചിന്മയം, ചിന്മാത്രം എന്നും വരാം, ചിന്മയം എന്നും വരാം. അവിടെ എന്ത് വരുന്നു? ചിത് മയം. ഇതും മയട്ട് പ്രത്യയമാണ്, ചിത് മയ എന്നിരിക്കുന്നു. പല അർത്ഥത്തിനുമായിട്ട് വരും, ആധിക്യാർത്ഥത്തിൽ വരും, സ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ വരും. ചിത് മയ എന്നിരിക്കുന്നു. ഇവിടെ എന്താണ്? പ്രത്യയമാണ് മയ. മയയുടെ അവയവമായ പ്രത്യയത്തിന്റെ അവയവമായ അനുനാസികം പരമിരിക്കുന്നു. പ്രത്യം എന്ന് പറഞ്ഞാൽ പ്രത്യയത്തിന്റെ അവയവമായ അനുനാസികം, അത് പരമിരിക്കുകയും പൂർവ്വത്തിലെ യരാണ് ദകാരം, അതിന് അനുനാസികം വന്നു, നകാരം വന്നു, ചിന്മയം. ഇതാണ് കഴിഞ്ഞ ദിവസം വന്നതിൽ പഠിച്ചത്. എന്താണോ ഷണ്ണാം നാം എന്ന് പറയുന്നു, പ്രത്യയമാണ് ഭാഷായാം, ഭാഷയിൽ പ്രത്യയത്തിന്റെ അവയവമായ നകാരം പരമിരിക്കെ നാം പൂർവത്തിന് നിത്യമായി വന്നു. ഷണ്ണാം നാം പിന്നെ ആകാം നവതി എന്ന് പറയുന്നിടത്തും നഗരിയ എന്ന് പറയുന്നിടത്തും അവിടെ എന്താണ്, അവിടെ പ്രത്യയത്തിന്റെ അല്ല, അതുകൊണ്ട് അവിടെ വികല്പം വരാം. പ്രത്യയത്തിന്റെ അല്ലാത്തതുകൊണ്ട്. പക്ഷേ മറ്റ് സ്ഥലത്ത് ഷണ്ണാം നടത്ത് നിത്യമായിട്ട് വരും. പക്ഷെ ഇവിടെ ഒരു രൂപ കൊടുത്തിട്ടുള്ളൂ, രണ്ട് രൂപ വരും. വികല്പം അവിടെയാണ് പ്രത്യേക ഭാഷയ നിത്യം. നകാരം ആദ്യം പരത്തിയിരിക്കുന്ന നാം, നകാരം ആദ്യമായി വരുന്ന പ്രത്യയം നാം എന്ന് പറയുന്ന അതാണ്. നകാരം നകാരമാദിയിലുള്ള നാം ഷഡ് നാം നിലനിൽപ്പ് എന്ത് ചെയ്തു, ഇഷ്ടത്വത്തെ നിഷേധിക്കുന്നതിൽ നിന്ന് നാമിനെ ഒഴിവാക്കി. അപ്പൊ ഷഡ് നാം നിരുന്നു എന്നുവെച്ചാൽ ഇവിടെ ഇഷ്ടത്വം നിഷേധമില്ല. നാമിന്റെ പറഞ്ഞാണ് സകാല തവർഗങ്ങൾ വരത്തില്ല, നാമാണെങ്കിൽ വരാം. അപ്പോ ഇഷ്ടത്വം വരും. ഇഷ്ടത്വം വന്നു കഴിഞ്ഞാൽ നകാരത്തിൽ നകാരം വരും. വരുന്നതിന് ഷഡും നാം ഷുത്തും നക ഷുത്തും വരുമ്പോൾ എന്ന് വരും, വരും അനുനാസികാനുനാസികം എന്നിടത്തെന്ന് പറഞ്ഞു പ്രത്യേക ഭാഷയ നിത്യം വരും. നിത്യം വരുമ്പോഴത്തേക്ക് പൂർവ്വത്തിൽ എന്ത് വന്നു, നകാരം ഷണ്ണ. മാത്രം വേണ്ട, പ്രത്യയം എന്നേ ഉള്ളൂ. ഇന്ന പ്രത്യയം എന്ന് പറയുന്നില്ല, പ്രത്യയം മാത്രയോ. അവിടെ ചിന്മയം അവിടെ മാത്രമാണോ പരത്തിലിരിക്കുന്നത്? മാത്രമെന്നല്ല പറയുന്നത്, പ്രത്യയം ഏത് പ്രത്യയമാകാം. അവിടെ ഇരിക്കുന്ന ഷഡ് നാം, നാം എന്ന് പറയുന്ന പ്രത്യയം. ചിന്മാത്രം എന്നുള്ളിടത്തിരിക്കുന്നത് മാത്രം, ചിന്മയം എന്നുള്ളിടത്തിരിക്കുന്ന മയം. പ്രത്യയങ്ങൾ ഒരുപാടുണ്ട്. അതിലേതെങ്കിലും പ്രത്യയം വരുത്തിയിരിക്കണം, അതിന്റെ ആദ്യത്തെ വർണ്ണം എന്ന് പറയുന്നത് അനുനാസികമായിരിക്കണം, ഇത്രയേ ഉള്ളൂ. ഇന്ന പ്രത്യയം എന്ന് പറയുന്നില്ല. അപ്പൊ അവിടെ അത് ഉദാഹരണം കൊടുത്തത് ഈ എരുവ് അനുനാസിക അനുനാസികോ വാകുടി അവിടെ വരുന്നുണ്ട്, ഷ്ടുത്വം കൂടാതെ. ഷ്ടുത്വം വരുന്നുണ്ട്, ഈ സൂത്രം വരുന്നു, അതിൽ പ്രത്യം വരുത്തി വന്നപ്പോൾ അവിടെ നിത്യമായി വന്നതിനൊരു ഉദാഹരണമാണ് ആദ്യത്തത്. അല്ല, വികല്പമായി വരുന്നതിനാണ് അടുത്ത രണ്ട് ഉദാഹരണങ്ങളും. ഷണ്ണവതി ഷണ്ണകര്യ. തോർലി ഇതും ത്രിപാദിയിലെ സൂത്രമാണ്. ഹൽസന്ധി വരുന്ന മിക്കവാറും സൂത്രങ്ങളെല്ലാം ത്രിപാദിയിലാണ്. അതുകൊണ്ട് അവിടെയൊക്കെ പൂർവ്വത്രാസിദ്ധവും വരും. വേറെ ഏതെങ്കിലും ഒരു സൂത്രം എന്തുകൊണ്ട് വന്നില്ല എന്ന് തോന്നിയ ഉടൻ നോക്കണം, പൂർവ്വത്രാസിദ്ധം ആയിരിക്കും കാരണം. തവർഗസ്യ ലകാരെ പരേ പരസവർണ്ണ, തവർഗത്തിന്റെ പരത്തിൽ ലകാരം വരുന്ന പരസവർണ്ണം വരും. അത് കേവലം ലകാരം പരമിരിക്കാൻ വേണ്ടി പറയണം. നേരത്തെ പറഞ്ഞ എന്താണ്, അനനാസികം. എരിന്റെ പരത്തിൽ അനനാസികം എന്ന് ഇവിടെ പറയുന്നു. തവർഗ എരിൽപ്പെടുന്നതാണ് തവർഗം, പക്ഷെ അതിന്റെ പരത്തിൽ ലകാരം ഇരുന്നു കഴിഞ്ഞാൽ പരസവർണം വരും. തത് ലയാന്നിരിക്കുന്നു, ലകാരാന്തമാണ്. തത്തെന്ന് മാത്രം പറയണമെങ്കിൽ ലകാരാന്തം പറയാം, തകാരാന്തം പറയാം. തത്ത് തത്, പക്ഷെ അത് പദത്തിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ അത് തദാണ്, അതിന്റെ ശരിയായ രൂപം തകാരാന്തമാണ്. തത് ലയാന്നിരിക്കുന്നു. ഇവിടെ എന്താണ്, തവർഗത്തിൽ അത് ഇരിക്കുന്നു പരത്തിൽ. ഇവിടെ ജലാഞ്ചന്തേ വന്നാലും ഇത് തന്നെ ലായിരിക്കുന്നു. പരത്തിന്റെ സവർണം പൂർവത്തി വരും. പരത്തുലസാനാം ദന്ത ലാ. അപ്പൂർവത്തിൽ എന്ത് വരും, കൂട്ടത്തിൽ ലകാരം വരും. തല്ലയ തല്ലീനം വിദ്വാൻ നിഖതി. അത് ആ ലകാരത്തിന്റെ ഭേദത്തെ കാണിക്കാം. ലകാരം യാവ ലാ അനുനാസിക അനനുനാസികാ ഭേദേന ദിധാന്ന് പറഞ്ഞു. എങ്ങനെയാണോ ആ ഈ ഊ ഇതിനെല്ലാം അനുനാസികവും അനനുനാസികവും ഉള്ളത്, അതുപോലെയുള്ള ഈ മൂന്ന് വ്യഞ്ജനങ്ങൾക്ക് യകാര വകാര ലകാരങ്ങൾക്കും രണ്ട് ഉണ്ട്, അനനാസികവും അനനുനാസികവും. അപ്പോൾ പരത്തിന്റെ സവർണത്തെ വിധിച്ചു. പരത്തിലിരിക്കുന്നത് ലിഖതി ലകാരം, പൂർവത്തിലിരിക്കുന്ന നകാരം അനുനാസികമാണ്. അപ്പം നകാരത്തിന് പരത്തിന്റെ സവർണത്തെ വിധിച്ചു. അപ്പം പരത്തിലിരിക്കുന്ന ലകാരത്തിന്റെ സവർണങ്ങൾ, ലകാരത്തിന്റെ സവർണം എന്ന് പറയുന്നു ഒന്ന് അനനാസികം ഒന്ന് അനനാസികം, രണ്ടെണ്ണമാണ്. അതുകൊണ്ടാണ് ഇവിടെ തവർഗസ്യ ലകാരേ പരേ ലകാരം എന്ന് പറയാത്തത്, പഠിച്ച് പരത്തിന്റെ സവർണം എന്ന് പറഞ്ഞു. ലകാരം പരമിരിക്കുമ്പോൾ ലകാരം വരുമെന്ന് പറഞ്ഞാൽ പോരെ. ആ അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു പരത്തിന്റെ സവർണം എന്ന് തന്നെ പ്രത്യേകം പറഞ്ഞു. കേവലം ലകാരം മരിച്ചു കഴിഞ്ഞാലും പിന്നെ സവർണത്തെ എടുക്കാൻ ഒക്കത്തില്ല. കാരണം വിധേയത്തിൽ സവർണങ്ങളെ ഗ്രഹിക്കാൻ പാടില്ല. ഏത് വിധിക്കുന്നോ അതേ പാടാണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞു പരത്തിന്റെ സവർണത്തെ എടുക്കണം, പ്രത്യേകം പറഞ്ഞു. അപ്പോൾ വിദ്വാൻ പൂർവ്വത്തിലിരിക്കുന്നത് അനുനാസികമാണ്. അപ്പോൾ പരത്തിലിരിക്കുന്ന ലകാരത്തിന്റെ സവർണമായത് അനുനാസികം. എന്തുകൊണ്ട്, അവിടെ സൂത്രം വരും സ്ഥാന അന്തരതമോ. പൂർവ്വത്തിലിരിക്കുന്ന നകാരത്തിന്റെ സ്ഥാനം അനുനാസികമാണ്. അപ്പോൾ ലകാരത്തിൽ അനുനാസിക സ്ഥാനമുള്ള വരുമ്പം അനുനാസികമായ ലകാരം വരും. അത് കാണിക്കാനാണ് മേളിൽ ചിഹ്നം കൊടുത്തിരിക്കുന്നത്, അനുനാസിക ചിഹ്നം വിദ്വാൻ ലിഖതി. അത് പറയുന്നു നസ്യ നകാരസ്യ അനുനാസിക നകാരത്തിനിവിടെ അനുനാസികമായ ലകാരം വന്നു. ഉദഹസ്തംഭോ പൂർവസ്യ ഉദഹ പരയോ സ്ഥാസ്തംഭോ പൂർവസവർണ ഇവിടെ ഇപ്പോ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാര്യം സംഭവിക്കുന്ന പരത്തിനാണ്, പൂർവ്വത്തിലല്ല. ഉദഹ പരയോഹോ, ഉദഹ എന്ന് പറയുന്ന പഞ്ചമിയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടും മുത്തിന്റെ പരത്തിലുള്ള സ്ഥാസ്തംഭോഹോ സ്ഥാക്കും സ്തംഭിനും എന്ന് വെച്ചാൽ ഉദ്സ്ഥ എന്നിരിക്കാം, അല്ലെങ്കിൽ ഉദ്സ്തംഭെന്നിരിക്കാം. എന്ന് പറഞ്ഞാൽ ഉദ്സ്ഥാനം എന്നും ഉദ്സ്തംഭനം എന്നും ഇരിക്കും. ഈ രണ്ട് ശബ്ദങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സൂത്രം. അതുകൊണ്ടും ഇത് അപൂർവമാണ്, വേറെ ഒരിടത്തും വരത്തില്ല. സാധാരണ സന്ധി വരുന്ന സ്ഥലത്തു നിന്ന് വരത്തില്ല. ഇപ്പോൾ ഉദിന്റെ പരത്തിൽ ഒന്നുകിൽ സ്ഥാനം എന്നിരിക്കണം, അല്ലെങ്കിൽ ഉദിന്റെ പരത്തിൽ സ്തംഭനം എന്നിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ സൂത്രം പ്രവർത്തിക്കും. ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? പൂർവസവർണം. സ്ഥായും സ്തംഭം ഉദിന്റെ പരത്തിലിരിക്കുമ്പോൾ പൂർവസവർണം വരും. ഇവിടെ ഏതാണ് പൂർവം നോക്കണം? പൂർവം ഏതായിരിക്കും? ഉദിന്റെ ദകാരം. ദകാരമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഉദിന്റെ ദകാരം, അത് ഉദ്സ്ഥാനം സ്തംഭം. ഉദ്സ്ഥാനം എന്നിരിക്കുമ്പോഴും പൂർവത്തിന്റെ സവർണം വരും, ഉദ്ദിന്റെ സവർണം പരത്തിന് വരും. ഉദ്സ്തംഭനം എന്നിരിക്കുമ്പോഴും പൂർവത്തിന്റെ സവർണം പരത്തിന് വരും. പക്ഷേ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഉദഹ. ഉദഹ എന്ന് പറയുന്ന പഞ്ചമിയാണ്. പഞ്ചമിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരത്തിനെന്നർത്ഥം വരും. സപ്തമി പറഞ്ഞു കഴിഞ്ഞാൽ പൂർവത്തിന്. തസ്മിന് ഇത് നിർദ്ദിഷ്ടേ പൂർവസ്യ, നേരത്തെ പഠിച്ചു. സപ്തമിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂർവമൊന്നും, പഞ്ചമി പറഞ്ഞു കഴിഞ്ഞാൽ പരമൊന്നും കിട്ടും. പഞ്ചമിയിൽ പറഞ്ഞാൽ പരത്തിനാണെന്ന് വരുന്നത് പരിഭാഷാസൂത്രം കൊണ്ടാണ്. തസ്മിന് നിർദ്ദിഷ്ടേ പൂർവസ്യ എന്ന് പറയുന്ന ഒരു പരിഭാഷാസൂത്രമാണ്, അല്ല മറ്റൊരു പരിഭാഷാസൂത്രമാണ് അടുത്തു കൊടുത്തിരിക്കുന്നത്. തസ്മാത് ഇതി ഉത്തരസ്യ. പഞ്ചമി നിർദ്ദേശന ക്രിയമാണ് കാര്യം വർണ്ണാന്തരേണ വിവിധസ്യ പരസ്യ ജ്ഞേയം. തസ്മിന് നിർദ്ദിഷ്ട പൂർവസ്യ എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്. സപ്തമി നിർദ്ദേശന വിധേയമാനം കാര്യം വർണ്ണാന്തരേണ വിവിധസ്യ പൂർവസ്യ ബോധ്യം. ഇത് പരസ്യമെന്നാക്കി, ഇത്രയുള്ള വ്യത്യാസം. അവിടെ സപ്തമി കൊണ്ട് നിർദ്ദേശിച്ചാൽ പൂർവത്തിന്, ഇവിടെ പഞ്ചമി കൊണ്ട് നിർദ്ദേശിച്ചാൽ പരത്തിന്. ഇവിടെ ഉദഹ പഞ്ചമി പറഞ്ഞ സൂത്രത്തിൽ, പഞ്ചമി നിർദ്ദേശിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൂത്രത്തിൽ ഒരു ശബ്ദത്തെ പഞ്ചമിയിൽ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഉടൻ മനസ്സിലായ ഗുണം അതിന് പരം. ആ സൂത്രത്തിൽ എന്ത് കാര്യമാണോ വിധിക്കുന്നത്, അത് ആ പഞ്ചമി കൊണ്ട് നിർദ്ദേശിച്ച ആ പദത്തിന് പരത്തിലായിരിക്കും സംഭവിക്കുന്നത്. പഞ്ചമി നിർദ്ദേശേന ക്രിയമാണ് കാര്യം. പഞ്ചമി നിർദ്ദേശത്തിലൂടെ, അല്ലെങ്കിൽ പഞ്ചമി നിർദ്ദേശം കൊണ്ട് ക്രിയമാണ് കാര്യം, വിധിക്കുന്ന കാര്യം. ഇവിടെ വ്യാകരണത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ് വിധിക്കുക, അങ്ങനെ വിധിക്കുന്ന കാര്യം. വർണ്ണാന്തരേണ അവ്യവൈതസ്യ പരസ്യ നിയമം ഇത് തസ്മിന് നിർദ്ദിഷ്ട പ്രവശ്യപ്പെടും. മറ്റു വർണ്ണങ്ങൾ കൊണ്ട് മറയാതെ പരത്തിലിരിക്കുന്ന ഏതോ അതിന് വരും. പരമെന്ന് പറഞ്ഞാൽ ഒരുപാട് വരാം. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നതിന് വരും എന്നർത്ഥം. അപ്പോൾ ഈ പരിഭാഷാസൂത്രം ഉദസ്ഥാസ്തംഭവ പൂർവസ്യ എന്ന് പറയുന്ന വിധിസൂത്രത്തോടു കൂടി ചേർന്നാ പ്രവർത്തിക്കുന്ന, എല്ലാ പരിഭാഷകളും വിധിയോട് ചേർന്നാ പ്രവർത്തിക്കുന്ന, സ്വന്തമായിട്ടതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഈ തസ്മാദിത്യുത്തരസ്യ എന്ന് പറയുന്ന പരിഭാഷാസൂത്രം ഉദസ്ഥാസ്തംഭവോ പൂർവസ്യ എന്ന് പറയുന്ന വിധിസൂത്രത്തിൽ പ്രവർത്തിച്ചു എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അവിടെ വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. പരയോഹോ എന്നെഴുതിയിരിക്കുന്നത് അതാണ്. എന്നുവെച്ചാൽ ഈ സൂത്രം അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. വിധിസൂത്രവും പരിഭാഷാസൂത്രവും ചേർന്ന് ഏകവാക്യം ആകുന്നു. രണ്ട് സൂത്രങ്ങളും ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതിനാണ് ഏകവാക്യത എന്ന് പറയുന്നത്. ആ ഏകവാക്യതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്തെഴുതിയിരിക്കുന്നത്? പരയോഹോ എന്ന് വെച്ചാൽ ഉദഹ പരയോഹോ. ഇവിടെ പരയോഹോ എന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇനി തസ്മാദിത്വത്തിരസ്യാന്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത സൂത്രം തസ്മാദിത്വത്തിരസ്യ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് മുമ്പിലത്തെ സൂത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നു, ഏകഹ പൂർവപരയോഹോ എന്ന് പറയുന്ന ഒരു സൂത്രത്തിന്റെ അനുവൃത്തിയുണ്ട്. പൂർവത്തിൽ അനുവൃത്തി ആ ഒരു സൂത്ര അധികാരസൂത്രം, ആ അധികാരസൂത്രത്തിൽ വരുന്നതെല്ലാം അവിടെ ആ നിയമം. എല്ലാ നിയമങ്ങൾക്കും എന്താണ്, ഉത്സർഗ അപവാദ ഇതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു വിശേഷ സൂത്രത്തിന്റെ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ എന്തോ ഒരു ഏകാദേശം വരും. അതെല്ലായിടത്തും മനസ്സിലായിക്കോളും. അങ്ങനെ രണ്ടെണ്ണം തമ്മിൽ കോൺട്രഡിക്ഷൻ വരത്തില്ല. എന്തുകൊണ്ട്? അത് ഉത്സർഗാവാദ ന്യായമനുസരിച്ച് ഒന്ന് തനിയെ അങ്ങ് ക്യാൻസലായി. അങ്ങനെയാണ് പാണിനീയ സൂത്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആപത്തി ഇല്ല. എന്നാൽ ഇവിടെ വേറെ ഒരു ആപത്തുണ്ട്. എന്താണ്? ഉദഹസ്തംഭോഹോ എന്ന് പറയുന്ന ഏത് ഭക്തിയാണ്? സ്ഥാസ്തംഭോഹോ എന്ന് പറയുന്ന ഷഷ്ടിയാണ്. സ്ഥാസ്തംഭോഹോ എന്ന് പറയുന്ന ഷഷ്ടീനെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്താ? സ്ഥാസ്തംഭകൾക്ക് പൂർവത്തിന്റെ സവർണമാണ് വിധിച്ചിരിക്കുന്നത്. സ്തംഭ് ഈ രണ്ട് ശബ്ദങ്ങൾക്കും ഉദ്ദിന്റെ പരത്തിലിരുന്നാൽ പൂർവത്തിലെ ദകാരത്തിന്റെ സവർണം വിധിച്ചിരിക്കുകയാണ്. പൂർവസവർണം വെച്ചാൽ പൂർവസ്യ പൂർവവർണസ്യ സവർണം. അപ്പൊ ഷഷ്ടി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഉടനെ സൂത്രം വരുന്നു. ഷഷ്ടി സ്ഥാനയോഗം മനസ്സിലായത് സ്ഥാനിയാണെന്ന് വന്നു. പിന്നെ ഉടനെ സൂത്രം വരും. ഏതാ വരുന്നു? ഷഷ്ടിസ്ഥാനയോഗ ലഘുസിദ്ധാന്തോതി ഉള്ളതേ അല്ല, അത് നിങ്ങൾ പറഞ്ഞു. ഇതിലുള്ള സൂത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലുള്ള സൂത്രം ഏത് വരും? ഷഷ്ടി ഗുണം നിർദ്ദേശിച്ച ഏത് സൂത്രം വരും? ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചാൽ വരുന്ന സൂത്രം അതല്ല അലവന്തിസ്യ. എന്താണ് അതിന്റെ വൃത്തി പറയുന്നത്? ഷഷ്ടി നിർദ്ദിഷ്ട അന്ത്യസ്യല. ഷഷ്ടി കൊണ്ട് ഇവിടെ ഇങ്ങനെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അന്ത്യമായ അതിന് വരും. ഷഷ്ടി സ്ഥാനയോഗ ശരിയാണ്. അത് പറയുന്ന എന്താണ്? ഷഷ്ടി കണ്ടു കഴിഞ്ഞാൽ അത് സ്ഥാനിയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ അലോന്ത്യസ്യ പറയാണ്. അങ്ങനെ ഷഷ്ടി നിർദ്ദിഷ്ട അന്ത്യസ്യ അലാദേശ്യ അന്ത്യത്തിന് വരണം. അതിന്റെ അപവാദമായ വേറെ സൂത്രം നമ്മൾ പഠിച്ചതാണ് അനേകാശി സർവസ്യ. അനേക അല്ലോ ശിത്തോ വരികയാണെങ്കിൽ അത് സർവാദേശം വരും. അതിന്റെ അപവാദം വേറെ പഠിച്ചു. എന്താണ് നിച്ച? നിത്താണെങ്കിൽ അനേകലായാലും എവിടെ വരത്തുള്ളൂ? ഇത് അനേകാല അന്ത്യസീവസ്യ. ഇനി അതുപോലെ എന്താണ് അതിന്റെ അലോ അന്ത്യസ്യയുടെ അപവാദമായ ഒരു സൂത്രം നടത്തു വരുന്നു. ആദേഹേ പരസ്യ പരസ്യയദ്ഭേദം തത്തസ്യ ആദേർ ബോധ്യം. പാണിനി എന്തെല്ലാം നിയമങ്ങളാണ് ഒരു സ്ഥാനത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം എന്തെല്ലാം നിയമങ്ങളാണ് പറയുന്നത്? പരസ്യ യത് വിഹിതം, ഒരു കാര്യം പരത്തിന് വിധിക്കുകയാണെങ്കിൽ എന്നുവെച്ചാ ഇവിടെ ഉദഹ പരയോഹോ എന്ന് പറഞ്ഞു പരത്തിന് വിധിച്ചു. ഇവിടെ തസ്മാദിത്വരസ്യ എന്നുള്ള സൂത്രപ്രകാരം പരത്തിനൊരു കാര്യം വരികയാണെങ്കിൽ തത് വിഹിതം കാര്യം തസ്യ പരസ്യ ആദേ ബോധ്യം ആദിയിലാണ് വരേണ്ടത്. അന്ത്യത്തിലല്ല, സർവവുമല്ല. അനേകാശ സർവസ്യ പ്രകാരം സർവാദേശം വരാൻ പാടില്ല, അനോഗന്ധ്യസ്യ അല്ലെങ്കിൽ നിച്ചപ്രകാരം അന്ത്യാദേശവും വരാൻ പാടില്ല. പിന്നെയോ പരത്തിലേതാണോ ഇരിക്കുന്ന അതിന്റെ ആദിയിൽ വരണം എന്ന് വെച്ചാൽ അതിന്റെ തുടക്കത്തിൽ വരണം, ആ വർണ്ണത്തിന് വരണം. പറയുന്നത് ആദേഹേ പരസ്യ പരസ്യ യത് വിഹിതം, പരത്തിന് ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ തത് ആ കാര്യം തസ്യ ആ പരസ്യ ആദേഹേ ആദിവർണത്തിന് വരണം. ഇവിടെ ആദിവർണമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്സ്ഥാനം. ഇവിടെ ഒരു സൂത്രത്തിൽ രണ്ടുദാഹരണം ചെയ്യേണ്ടത്. ഒന്ന് ഉദ്സ്ഥാനം എന്നിരിക്കുന്നു, ഉദ്സ്ഥാന അങ്ങനെയുള്ളു. മറ്റൊന്ന് ഉത് സ്തംഭന സ്തംഭാതിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉദസ്ഥ സ്തംഭോ പൂർവസ്യ തസ്മാദിത്യുത്തരസ്യ രണ്ട് സൂത്രം കൂടെ ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം ബുദ്ധിന്റെ ദകാരത്തിന്റെ പരത്തിലിരിക്കുന്ന സ്ഥാനത്തിനും അല്ലെങ്കിൽ സ്തംഭ ഇതിന് കാര്യം വരുമെന്നാണ്. അപ്പോൾ സ്ഥാനസ്തംഭിൽ എവിടെ വരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പൂർവത്തിന്റെ സവർണം വിധിച്ചിരിക്കുന്ന നാലോ അഞ്ചീസ പ്രകാരം അവസാനം വരേണ്ടതാണ് അവസാന വർണ്ണത്തിന്. പക്ഷെ ആദ്യ പരസ്യം പറഞ്ഞു ഇത് അവസാനത്തിലല്ല വരേണ്ടത്, ആദ്യമാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം ഏതാണ് ഇരിക്കുന്നത്? സ്ഥാന സ്തംഭ ഈ രണ്ടിന്റെയും സകാരത്തിന് വരണം. ഇപ്പോൾ പൂർവത്തിന്റെ സവർണമാണ് വിധിച്ചത്, അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ദകാരത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നതിന് വരണം. അത് അതിനാണ് ഇത്രയൊക്കെ നിയമങ്ങൾ പറയുന്നത്. ദകാരത്തിന് സവർണം വിധിക്കുമ്പോൾ ദകാരത്തിന്റെ അടുത്തിരുന്നതിന് വരണം. ദകാരത്തിന്റെ അടുത്തിരിക്കുന്ന ഏതാണ്? സകാരം. അപ്പൊ സ്ഥാനം എന്നൊരിടത്തും സ്തംഭ എന്നൊരിടത്തും സകാരത്തിന് വരും പൂർവത്തിന്റെ സവർണം. ഇത് രണ്ട് ഉദാഹരണങ്ങൾ ഒരേ സമയം സൂത്രം പ്രവർത്തിക്കും. സ്ഥാന സ്തംഭകൾക്ക് സകാരത്തിന് പൂർവത്തിന്റെ സവർണം വരും. അപ്പോൾ പിന്നെ അതിന്റെ സവർണത്തെ കണ്ടുപിടിക്കുന്ന അതാണ് അടുത്ത ജോലി. പൂർവത്തിന്റെ ദകാരമാണ് അതിന്റെ സവർണമാണ് സകാരത്തിന് വരേണ്ടത്. അപ്പോൾ പൂർവത്തിൽ നിന്നും സകാരത്തിന്റെ സവർണത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സകാരത്തിന്റെ സ്ഥാനി കണ്ടെത്തണം. സ്ഥാനി അന്തരനാമമായിരുന്നു. സകാരത്തിന്റെ സ്ഥാനം എന്താണ്? ഇതുപോലെ സാനാം ദന്താഹ ആദേശത്തിൽ പൂർവത്തിലിരിക്കുന്ന ദകാരത്തിന്റെ സവർണങ്ങൾ ഏതൊക്കെയാണ്? തവർമലയ സൂത്രപ്രകാരം തുല്യാസ്യപ്രയത്നം സവർണം. തവർഗത്തിന്റെ എല്ലാം സ്ഥാനം എന്താണ്? ദന്തം. അതിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? സ്പൃഷ്ടം. കാതയവും അവസാന സ്പർശാഹ സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം. നോക്കുമ്പം താധാന എല്ലാം പൂർവത്തിലിരിക്കുന്ന ദകാരത്തിന്റെ സവർണങ്ങളാണ്. പൂർവത്തിൽ ദായാണ് ഇരിക്കുന്നത്, അത് വിടരുത്. പൂർവത്തിലെ ദകാരത്തിന്റെ സവർണങ്ങളാണ് അതെല്ലാം. അപ്പോൾ പരത്തിൽ സകാരത്തിന് ആ സവർണം വരണമെന്ന് പറയുമ്പോൾ ഒന്നേ വരാൻ പാടുള്ളൂ. ഏത് സൂത്രം വരും? സ്ഥാനയന്തരമോ നോക്കും. എന്താണ് സ്ഥാനിയുടെ സകാരത്തിന്റെ സ്ഥാനം? ദന്തമാണ്. ആദേശങ്ങളും എല്ലാം ദന്തമാണ്. ആഭ്യന്തര പ്രയത്നം കൊണ്ട് കാര്യം നടക്കുന്നില്ല, സ്ഥാനം കൊണ്ട് നടക്കത്തില്ല. ആഭ്യന്തര പ്രയത്നം നോക്കണം, അതുകൊണ്ട് നടക്കുന്നു. സകാരത്തിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? എന്താണ് ആഭ്യന്തര പ്രയത്നം? ചല ഊഷ്മാണ ഈഷദ് വിവൃതം ഊഷ്മണാം. ആദേശത്തിൽ ഈഷദ് വിവൃതമുള്ള ഏതെന്ന് നോക്കണം. തവർഗത്തിന് ഈഷദ് വിവൃതമുണ്ടോ? സ്പൃഷ്ടമാണ്. അപ്പം അതും ശരിയാവില്ല, യോജിക്കുന്നില്ല. സ്ഥാനിയായിരിക്കുന്ന സകാരം എന്ന് പറയുന്നത് ഊഷ്മാവിൽപ്പെട്ടതുകൊണ്ട് ഈഷദ് വിവൃതം ഊഷ്മണ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ കിട്ടി. പക്ഷെ ആഭ്യന്തര പ്രയത്നം നോക്കുമ്പോൾ ആദേശമായി വരുന്ന തവർഗത്തിന്റെ ആഭ്യന്തര പ്രയത്നം എന്താണ്? സ്പൃഷ്ടമാണ്, യോജിക്കുന്നില്ല. ഇനി ഒരേ ഒരു വഴിയുള്ളൂ. എന്താണ്? ബാഹ്യപ്രയത്നം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം സ്ഥാനിയുടെ ബാഹ്യപ്രയത്നം കണ്ടുപിടിക്കണം. അപ്പൊ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിന് അന്ന് പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇതിനെ രണ്ട് അപ്പോ രണ്ട് പ്രത്യാഹാരങ്ങളാക്കണം. ഒന്ന് ഏതാണ്? പശ്, മറ്റൊന്ന് ഖരി. അപ്പൊ സകാരം എന്ന് പറയുന്നത് ഹസിപ്പെടുന്നോ ഖരിപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. ഖര്, ഖരോ വിവാര ശ്വാസ അഘോഷാസ്ഥ, ഓർമ്മയുണ്ടല്ലോ, ഖരിന് വിവാരം ശ്വാസം അഘോഷം മൂന്നെണ്ണമാണ്. അപ്പൊ സകാരത്തിന്റെ മൂന്ന് പ്രയത്നം കിട്ടി. ഇനി ഒന്നുകൂടെ കിട്ടിയാൽ മതി. അതിന് എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പത്തിൽ മർഗാണ പ്രഥമ തൃതീയ പഞ്ചമ എണ്ണശ്ച, എണ്ണിപ്പെടുവോ ഇത്? ഇല്ല. പിന്നെ അതാണ് തൃതീയ ചതുർത്ഥോ ശലശ്ച മഹാപ്രാണാഹ, ശല്യപ്പെടുന്നു. അപ്പൊ സകാരത്തിൻ്റെ മഹാപ്രാണവും കിട്ടി. നേരത്തെ അതായിരുന്നു വിവാര ശ്വാസ ആഘോഷ മഹാപ്രാണം. അതതിന്റെ ക്രമത്തിന് മനസ്സിലാക്കി വെച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ആദ്യം നോക്കേണ്ടത് അതിനെ രണ്ട് വിഭാഗമായിട്ട് തിരിക്കുക, രണ്ട് പ്രത്യാഹാരം, ഒന്ന് ഹസും മറ്റൊന്ന് ഖരും. ഒരു വർണ്ണത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ സകാരമാണ്. അത് ഈ രണ്ട് പ്രത്യാഹാരങ്ങളിൽ ഏകപ്പെടുന്നു എന്ന് നോക്കണം. അപ്പോ ഇത് ഖരില്ല, അവിടെ നിന്ന് ഹസിലല്ല ഖരല്, ഉടൻ കിട്ടി. ഖര വിവാര ശ്വാസ അഘോഷാസ്ഥ, അതറിഞ്ഞിരുന്നോ? അതെ, വിവാര ശ്വാസ ആഘോഷം, അതെ, ആ സെക്ഷനിലാണ് മൂന്ന് പ്രയത്നം വരുന്ന ബാഹ്യപ്രയത്നം. പിന്നെ നോക്കേണ്ടത് അല്പപ്രാണൻ മഹാപ്രാണനൻ ഇതിലേതാണെന്നുള്ളതാണ്. അപ്പൊ അതിന് നോക്കണം, ഇത് സകാരമായതുകൊണ്ട് ഇത് എണ്ണിൽപ്പെടുന്നോ ശല്യപ്പെടുന്നോ എന്ന് നോക്കുക. എണ്ണിൽ ഒരിക്കലും സകാരം പെടത്തില്ല, കാരണം അത് ശല്യലാണ്. അവസാനം വരുന്നതാണ് ശാഷ എന്തുവരുന്നു? മർഗാണാം പ്രഥമ തൃതീയ പഞ്ചമ എണശ്ച അല്പപ്രാണാഹ, അല്പപ്രാണൻ പോയി, അത് വരത്തില്ല. മർഗാണാം തൃതീയ ചതുർത്ഥു ശലശ്ച മഹാപ്രാണാഹ, മഹാപ്രാണൻ വന്നു കഴിഞ്ഞു, പ്രയത്നം കിട്ടി. ഏതൊക്കെയാണ് പ്രയത്നം? വിവാര ശ്വാസ അഘോഷ മഹാപ്രാണൻ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സ്ഥാനിയുടെ ബാഹ്യപ്രയത്നങ്ങളെ കണ്ടുപിടിക്കുക, എന്നിട്ടാണ് ആദേശങ്ങളിൽ ഇതേ പ്രയത്നമുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ആദേശം എന്ന് പറയുന്ന ഇവിടെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടത്. അത് നോക്കാനും എളുപ്പം അത് തന്നെയാണ്. എന്താണ് ഇതിപ്പോ വന്നിരിക്കുന്നത്? വിവാര ശ്വാസ ആഘോഷമാണല്ലോ. അപ്പൊ അത് ഖരലാണ്. അപ്പോ ഈ എന്ന് പറയുന്നത് ഖരലിൽപ്പെടുന്ന ഏതെന്ന് നോക്കുക. ഒന്നാമത്തതും രണ്ടാമത്തതും കഥ ചടധ ചടത താധ, രണ്ടെണ്ണമാണ്. അതിലാദ്യത്തെ തായെ തന്നെ എടുത്തു നോക്കാം. തായുടെ പ്രയത്നം എന്ന് പറഞ്ഞാൽ ശരിയായി, ഖരവിവാര ശ്വാസ ഘോഷ, അത് യോജിക്കും. പക്ഷെ അല്പപ്രാണൻ മഹാപ്രാണൻ അതും കൂടെ യോജിക്കണം. താ എന്ന് പറയുന്നത് എന്താണ്? വർഗത്തിൽ ആദ്യമാണ്. അപ്പം വർഗാണ പ്രഥമ തൃതീയ പഞ്ചമേണച്ച അല്പപ്രാണാഹ, അല്പപ്രാണനായിപ്പോയി, അത് യോജിക്കത്തില്ല. ഇവിടെ സകാരത്തിന്റെ എന്താണ് പ്രയത്നം? മഹാപ്രാണൻ. മനസ്സിലായല്ലോ. അതായത് ത എന്ന് പറയുന്നത് ഖരൽപ്പെടുന്നതുകൊണ്ട് ഖര വിവാര ശ്വാസ അഘോഷ അത് യോജിച്ചു. പക്ഷെ ഖരൽ രണ്ട് തവർഗത്തിൽപ്പെട്ട രണ്ടുണ്ട്, ഒന്നാമത്തതും രണ്ടാമത്തതും. അതിൽ ഒന്നാമത്തത് വർഗാണ പ്രഥമ തൃതീയ പഞ്ചമ ആ കാറ്റഗറി വരുന്നതാണ്. അപ്പൊ അത് അല്പപ്രാണനായി പോകും. പക്ഷെ ഇവിടെ സകാരത്തിന് ഏതാ വേണ്ടത്? മഹാപ്രാണൻ. അപ്പോ ഇനി സ്വാഭാവികമായിട്ടും രണ്ടാമത്തത് എന്തായാലും മഹാപ്രാണനായിരിക്കുന്നുണ്ട്. ദ്വിതീയ ചതുർത്ഥു സലസ്ത മഹാപ്രാണാഹ. ഇപ്പൊ രണ്ടാമത്തെ ധ എന്ന് പറയുന്നത് എന്താണ്? മഹാപ്രാണനാണ്. അപ്പോ രണ്ടാമത്തത് തവർഗത്തിലെ രണ്ടാമത്തെ വരും താധ, അത് വരും. ഇപ്പൊ എന്തായി? പരത്തിൽ ആദേഹേ പരസ്യ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പരത്തിലെ സകാരത്തിന് പൂർവത്തിലെ ദകാരത്തിന്റെ സവർണമായിരിക്കുന്ന വർഗ ദ്വിതീയമായ താധ, അത് വരുന്നു. അതാണ് വരുന്നത്. ഇപ്പൊ വന്നതല്ല, അത് നാലാമത്തതാ വന്നിരിക്കുന്നു. രണ്ടാമത്തെ പറഞ്ഞു എഴുതിയത്, രണ്ടാമത്തെ പറഞ്ഞു രണ്ടിടത്തും രണ്ടാമത്തെ വരും. അപ്പം രണ്ടിടത്തും എങ്ങനെ വരും? ഉത് രണ്ട് ധകാര ധാനം ഉത് ധായാണ് ഉത്ഥംബനം. അങ്ങനെ വരും. പരത്തിലിരിക്കുന്ന സകാരത്തിന് വർഗദ്വിതീയമായ ധകാരം വരും. സകാരം പോയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്തൊരു വർഗ ദ്വിതീയം വരുമ്പോഴത്തെങ്ങനെ വരും? ഉത് ധ പരത്തിൽ ഒരിടത്ത് ആ ധ തന്നെയാണ്, വേറിടത്ത് തായാണ്. ഒരിടത്ത് സ്ഥാനവും ഒരിടത്ത് സ്തംഭനുമാണ്. എഴുതി കാണിച്ചതും തെറ്റാണ്. സകാരത്തിന്റെ സ്ഥാനത്ത് എന്ത് വരണം? വർഗദ്വിതീയം വരണം. ഇവിടെ എഴുതിയിരിക്കും അത്. അതിന്റെ ഫലത്തിൽ ധാനം ഉത് ധാനം. അടുത്ത് അതുപോലെ തന്നെ ഉത് ധ തമ്പനം തമ്പ എന്ന് വരും. സകാരത്തിന് ധ, ഉദത് തമ്പ എന്ന് വരും. മറ്റിടത്ത് ഉത് ധ ധ. സകാരം പോയി ധകാരം വരുന്നത് ശ്രദ്ധിക്കും. പിന്നെ അവിടെ സാ ഉച്ചരിക്കാൻ പാടില്ല. സാ ഉച്ചരിക്കുന്നതിന് പകരം ധകാരം ഉച്ചരിക്കാവും. ഉദ്ധാന അങ്ങനെ തന്നെ വരുന്നു. പക്ഷെ അവിടെ ഒരു ധകാരം കൂടെ വരും. ഇപ്പൊ ശരിയായി. ആദ്യത്തെ ഉദാഹരണത്തിൽ നോക്കുക, ഉത് സ്ഥാനമായിരുന്നത് പൂർവ്വത്തിലെ ധകാരത്തിന്റെ സവർണത്തെ പരത്തിലെ സകാരത്തിന് വിധിച്ചു. തസ്മാദിത്യുത്തരസ്യ ആദേഹ പരസ്യ രണ്ടും കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? വിധി സകാരത്തിനും പൂർവത്തിന്റെ സവർണമെന്ന് പറഞ്ഞുകൊണ്ട് തവർഗത്തിലെ ദ്വിതീയമായ ധകാരം സകാരത്തിന്റെ സ്ഥാനത്ത് വന്നാൽ സകാരം പോവും. പിന്നെ അവിടെ സകാരമില്ല, കാരണം സകാരത്തിന് ആദേശം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഉത് ധ ധാന എന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്നു. നോക്കിയാണ് രണ്ടാമത്തത് ഉത് സ്തംഭാന്തിരുന്നു. പൂർവമായ ധകാരത്തിന്റെ സവർണത്തെ പരത്തിലെ സകാരത്തിന് വിധിച്ചിരിക്കുകയാണ്. എങ്ങനെ? തസ്മാദിത്യുത്തരസ്യ ആദേഹ പരസ്യം. അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു നോക്കണ്ട, സകാരത്തെ മാത്രം നോക്കിയാണ്. അപ്പൊ സകാരത്തിന് പൂർവത്തിന്റെ സവർണത്തെ വിധിച്ചപ്പോൾ പൂർവ ധകാരത്തിന്റെ സവർണം എന്ന് പറയുമ്പം തവർഗത്തിലെ ദ്വിതീയാക്ഷരം, രണ്ടാമത്തത് ധ വന്നു. അപ്പോ ഉത് ധ തമ്പ ഉത് ധ ധാന എന്ന് വന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം വേറൊരു കാര്യം നോക്കേണ്ടത് എന്താണ്? ഇനി അടുത്ത സൂത്രം കൂടെ പ്രവർത്തിച്ചിട്ട് നോക്കാം. എന്തായാലും അടുത്ത സൂത്രം കൂടെ പ്രവർത്തിക്കുക. അടുത്ത ദിവസം എന്താ പറയുന്നത്? ഝരോ ഝരി സവർണേ അല പരസ്യ ഝരോ വാ ലോപഹ സവർണേ ഝരി. ഇത് ലോപത്തെ വിധിക്കുന്ന സൂത്രമാണ്. ലോപം വിധിക്കുന്ന നമ്മൾ വേറെ സൂത്രം പഠിച്ചിട്ടുണ്ട്, തസ്യ ലോപഹ, പിന്നെ ലോപശാകല്യസ്യ, പിന്നെ ഹലിസർവേഷ ലോകം രോരി, പിന്നെ വേറെ ഏതുണ്ട്? ഏതത്തതോഹോ സുലോപോ അപ്പോ ഒരനഞ്ഞ് സമാസേ അനി പിന്നെ സംയോഗാന്തസ്യ ലോപഹ. അതുപോലെ ഇതും എന്താണ് ജരോ ജരിസവർണി ഹലോ യമാം യമി ലോപഹ, അതിൻ്റെ തൊട്ടുപൂർവത്തെ സൂത്രമാണ്. അതിൽ നിന്ന് ഹലെന്നുള്ള ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് അഷ്ടാധ്യായിലെ അവസാന ഭാഗത്ത് വരുന്ന സൂത്രമാണ്. 8, 4, 65 രണ്ടു മൂന്ന് സൂത്രം കൂടെ ഉള്ളൂ അഷ്ടാധ്യായി അവസാനിക്കുക. ഇതെന്താ പറയുന്നത്? ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന ഝരിൽപ്പെട്ട വർണ്ണങ്ങൾക്ക് ലോകം വരും. ഝര് ജഭഞ്ഞ് ഗടദശ് ജപടദശ് കപചടദശ്ശ്രുതവ് കപവിശേഷ. എപ്പോ സവർണമായ ചരി വരവിരിക്കുമ്പോൾ, സവർണമായ ചരി പരമിരിക്കുമ്പോ ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന ജരിന് ലോകം വികല്പമായിട്ടേ വരത്തുള്ളൂ. സവർണമായ ജരി പരമിരിക്കുമ്പോ നമ്മുടെ ഈ രണ്ടുദാഹരണങ്ങൾ നോക്കുക. ഹല്ലെന്ന് പറയുന്ന ദകാരം, അതിന്റെ പരത്തിലിരിക്കുന്ന ജരിൽപ്പെട്ട ആദേശം, രണ്ടിടത്തും വന്ന ആദേശം, അതിന് ലോകം വരും. അതിന്റെ സവർണമായ ജരി പരമിരിക്കുമ്പോ ഒരിടത്തിരിക്കുന്നു ധ, വേറെടുത്തിരിക്കുന്നു ത. ഈ രണ്ട് ഉദാഹരണങ്ങളിലും സകാരത്തിന്റെ സ്ഥാനത്ത് ആദേശമായി വന്ന ധകാരമാണ് ചരി. അതിന്റെ പരത്തിൽ സവർണമായി വന്നിരിക്കുന്നു. സവർണമാണല്ലോ യോസഫ് പ്രയത്നം, സവർണം ഉണ്ട്. ധകാരത്തിന് സവർണമാണ് തരത്തിലിരിക്കുന്ന ധകാരം. രണ്ടിന്റെ ഈ സ്ഥാനവും ഒന്നാണ്, പ്രയത്നം ഒന്നാണ്. അങ്ങനെ ഒരു പരത്തിലിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിലിരിക്കുന്നതാണ് ലോപിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ആദേശമായി വന്ന ധകാരം ലോപിച്ചു. ആദേശമായി വന്ന ധകാരം ലോപിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അതായത് സകാരത്തിന് ധകാരം വന്ന് അത് ലോപിച്ചും പോയി. പിന്നെങ്ങനെയായിരിക്കും? ഉത് ധാന, സകാരം കാണത്തില്ല. സകാരത്തിന് ധകാരം വന്നു, ധകാരം ലോപിച്ചു. ഉത് ധാനം, ഉത് ഉത് ഉത് ധാനം, പിന്നെ ഉത് തമ്പനം. ഒത് തമ്പനം എന്നിരിക്കും, ധകാരം പോയി. സകാരത്തിന് ധകാരം വന്നത് പോയി, ഇത് തമ്പ എന്നിരിക്കും. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ഉദ്സ്ഥാനമെന്ന് ഉദ്സ്തംഭനമെന്ന് ഇരുന്നിടത്ത് രണ്ടിടത്തും ധകാരത്തിന്റെ പരത്തിൽ സകാരം ഇരുന്നത് കൊണ്ട് അതിന് ധകാരം. ഉദസ്തംഭോ ഉറുസ്യ. അത് വന്നു കഴിഞ്ഞപ്പോ ജരോജരി സവർണി പ്രകാരം എന്ത് ചെയ്താ വന്നത് ലോപിച്ചു. എന്നുവെച്ചാ ഇപ്പൊ സകാരം അവിടെ ഇല്ല, സകാരത്തിന് ആദേശം വന്നിട്ടും കാര്യമൊന്നുമില്ല. അത് പോയി. അത് പോയി കഴിഞ്ഞാൽ പൊതു ധാന പൊതു തമ്പന എന്നിരിക്കും. പക്ഷെ ഈ ലോപം വികല്പമാണ്. എന്നുവെച്ചാൽ ലോപിക്കാത്ത പക്ഷത്തിൽ എങ്ങനെയായിരിക്കും? പൊതു ധാന രണ്ട് ധകാരവും തമ്പനവും നടത്തും, ഒരു ധകാരവും ഒരു തകാരവും. എന്നുവെച്ചാൽ തവർഗത്തിലെ മൂന്ന് വർണ്ണങ്ങൾ അടുത്തടുത്ത് വരും. പൊതു ധ ധ അങ്ങനെ മൂന്ന് വ്യഞ്ജനങ്ങൾ അടുത്ത് വന്ന അതിനെന്ത് പേര് പറയും? സംയോഗം. ഏ സൂത്രമാണ്? ഹലോ അനന്തരാഹ സംയോഗ, സംയോഗമായിട്ടിരിക്കും. ഇപ്പൊ രണ്ട് രൂപം വരും. ഒന്ന് സകാരത്തിന് ധകാരം വന്ന് ലോപിച്ചു വരും, മറ്റൊന്ന് സകാരത്തിന് ധകാരം വന്നിട്ട് ലോപിക്കാത്തൊരു. ഒരു പക്ഷത്തിലാണെങ്കിൽ ആദ്യം ധ, അതുപോലെ തന്നെ ധ രണ്ടാമത്തെ. അങ്ങനെ വികല്പം എന്ന് പറഞ്ഞാൽ രണ്ടും, വികല്പമായതുകൊണ്ട് രണ്ടും വന്നു. വികല്പത്തിൽ വികല്പം വന്നിട്ട് നമ്മൾ പറയുന്നതാണ് ലോപിച്ച രൂപവും ലോപിക്കാത്ത രൂപവും. അങ്ങനെ പറയും, ലോപിക്കാതിരിക്കുക എന്ന് പറയുന്ന വികല്പമാണ്, ലോപിക്കുക എന്ന് പറയുന്ന വികല്പത്തിന്റെ ഭാഗമാണ്, രണ്ട് വികല്പത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പറയും വൈകല്പികമായ രൂപം രണ്ടും വരാം, ലോപിച്ചതും ലോപിക്കാത്തതും. ഇവിടെ ഇതിനെല്ലാം മുമ്പിലുള്ള ഒരു സൂത്രമുണ്ട്, ഖരിച, അതായത് ഉദ്ദേശ സ്തംഭോ പുരോസ്യ 61. ഖരിച എന്ന് പറയുന്നത് 55. അപ്പോൾ ത്രിപാദിയിൽ ആദ്യം പ്രവർത്തിക്കുന്ന സൂത്രമായിരിക്കും പൂർവം. അപ്പൊ അത് പ്രവർത്തിച്ച എങ്ങനെയായിരിക്കും? ഖരി ജലാം ചരഹസ്യു, ഖരുപരമിരിക്കുമ്പോൾ ചല്ലുകൾക്ക് ചരുവരും. ചെല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത്ര എടുത്താ മതി. എല്ലാം വരുമ്പോ അവിടെ സസജുഷ രൂപരും. ശാക്യം വേറെ സൂത്രങ്ങൾ പ്രവർത്തിക്കും. അപ്പൊ അത് ഒഴുകെയുള്ള ജപഞ്ഞ് തുടങ്ങി, ജപഞ്ഞ് ഘടദേശ് ജപഘടദേശ് ഒക്കെ വർഗാക്ഷരങ്ങൾ, അനുനാസികങ്ങൾ ഒഴികെയുള്ള വർഗാക്ഷരങ്ങൾ എടുത്താൽ മതി ചെല്ലെന്ന് പറയുന്നുണ്ട്. ഖരുപരമിരിക്കുമ്പോൾ ചെല്ലുകൾക്ക് എന്തുവരും? ചരുവരും. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നോക്കാം, ഉദ് സ്ഥാനവും നിരുന്നപ്പോൾ, ഉദ് സ്തംഭനവും നിരുന്നപ്പോഴും അത് സന്ധി വന്ന് ലോപിച്ചു പോകുന്നതുകൊണ്ടാണ് അത് കാണിക്കാറ്. ആദ്യം പറയാത്ത ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തു? സന്ധി വന്നു, അതെല്ലാം ലോപിച്ചു പോയി, ബാക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഉദ് ധാനം, ഉദ് തമ്പനം, ഇരിക്കുന്നു ഒരു തകാരവും ലോപിച്ചു പോയി. ഉദ് ധാനം, ഉദ് തമ്പനം, അങ്ങനെ ഇരിക്കുമ്പോ എന്തു വരുന്നു? ഖര് പരമിരിക്കുമ്പോ ഉദിന്റെ ധകാരത്തിന് ചരുവരുമെന്ന് പറഞ്ഞു. ചരുവരുമെന്ന് പറഞ്ഞ എന്തുണ്ടായി? സ്ഥാനാന്തരം പ്രകാരം തകാരം വരും, ഖരിൽപ്പെട്ട തകാരം വരും. ഇപ്പോ ധകാരത്തിന് തകാരം വന്നിട്ട് എന്ത് ചെയ്തു? ഉത് ധാനം, ഉത് അമ്പനം. തീർന്നില്ല, ഇതിന് ബാക്കിയുണ്ട്, അത് അടുത്ത ദിവസം.